ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. ധ്യായാമോ ധവളാവകുണ്ഡലവതി തേജോമയി നിഷ്ഠിതി സ്നിഗ്ധാപാംഗവിരോഗിണി ഭഗവതി മന്ദസ്വിതശ്രീമുഖി വാത്സല്യാമൃതവർഷിണി സുമധുരം സങ്കീർത്തനാദാപിനി ശ്യാമാംഗീ മധുസിക്തസൂക്തി ഭാഷ്യകാരം പതഞ്ജലി പാണിനി സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയം. മധഠഞ്ഞധികാരം പ്രാഗ് ബതേഷ്ഠഞ്ഞ് തേന തുല്യം ക്രിയാചേത്പത്തി, അതിനാണ് ഈ സൂത്രത്തിൽ കാണിക്കുന്നത്. ഇനി വരാൻ പോകുന്ന സൂത്രത്തിൽ തേന തുല്യമിതി പതിം ഭക്ഷ്യതി തഥ പ്രാഗ്ഠഞ്ഞതിക്രിയതെ. അടുത്ത തുതലോരധികാരം അവിടെയാണ് തേന തുല്യം ക്രിയാചേത്പതി. 5:1-115 5:1-18 അതുവരെ ഠഞ്ഞധികാരവും പക്ഷെ ഇവിടെ അടുത്ത് അഷ്ടാധ്യായിയില് ആർഹാദ് അഗോ പുച്ഛ സംഖ്യാ പരിമാണാദ് ഠക്കെന്നൊരു സൂത്രമുണ്ട്. ഇത് ഈ രണ്ട് സൂത്രം കൂടെ വരുമ്പം അത് ഏതൊരുവരും തദർഹതി വരവര്. ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. ഇവിടെ ഠക്കാണോ വരുന്നത്, അതേ ഠഞ്ഞാണോ വരുന്നത് എന്നുള്ളൊരു ആശയക്കുഴപ്പം വരും ഇവിടെ. എന്തായാലും ഭാഗ്യത്തിന് ഭരതരാജ പണ്ഡിതര സൂത്രമേ അങ്ങ് ഒഴിവാക്കി, അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒറ്റപ്പുറത്തെ മതി. ഠഞ്ഞ് ഠക്കായാലും ഠഞ്ഞായാലും രൂപത്തിന് വ്യത്യാസമൊന്നുമില്ല, സ്വരത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു ഉപകാരം ചെയ്തു. നമുക്ക് ഠക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല, ഒറ്റ പ്രത്യേ ഉള്ളൂ ഠഞ്ഞ്. ഇവിടെ അധികാരത്തെ കാണിച്ചു പ്രത്യയത്തിന്റെ, ഠഞ്ഞ് പ്രത്യയത്തിന്റെ അർത്ഥത്തെ അടുത്ത സൂത്രത്തിൽ പറയുന്നു. തേന തുല്യമിതി വതിം ഭക്ഷ്യതി, പറയാൻ പോകുന്ന കാര്യം പറയാണ്. തേന തുല്യം എന്നുള്ള സൂത്രപ്രകാരം വത് പ്രത്യയത്തിനെ വിധിക്കുന്നു. തത് പ്രാക്, അതിനു മുമ്പ് ഠഞ്ഞധിക്രിയതേ, ഠഞ്ഞിനെ ഠഞ്ഞിന്റെ അധികാരമാണ്. ഇനി അർത്ഥങ്ങളെ നിർദ്ദേശിക്കുന്നു. ഇവിടെ തേന ക്രീതം തസ്യ ഈശ്വര തത്ര വിദ്യുത തദസ്യ പരിമാണം തദർഹതി, ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ വരും. എല്ലാം ഇവിടെ കൊടുത്തിട്ടില്ല. സിദ്ധാന്തപതി നോക്കി എല്ലാം ഉണ്ട്. അത് ഈ ഛയത്തോരധികാരത്തിലും കുറെ സാധാരണ പ്രയോഗത്തിൽ വരുന്ന സൂത്രങ്ങൾ വിട്ടിട്ടുണ്ട്. ഇതിലും അതുപോലെ കുറച്ച് വിട്ടിട്ടുണ്ട്. തേനക്രീതം സപ്തത്യാക്രീതം സപ്തധികം പ്രാസ്തികം. ഇപ്പോൾ തൃതീയാന്തത്തിൽ നിന്നാണ് ഇവിടെ പ്രത്യേകം വരുന്നത്. സമർത്ഥ വിഭക്തിയാണ് തൃതീയ. സപ്തതി എന്ന് പറഞ്ഞാൽ എന്താ? ആ, അത് കൊടുത്ത് വാങ്ങിയത്. എന്ത് വാങ്ങാം? പഴയകാലത്ത് അങ്ങനെയാണല്ലോ, 70 പശുവിനെ കൊടുത്തൊരു ആനയെ വാങ്ങിയെന്നിരിക്കും. അതൊക്കെ പണ്ട് സംഭവിക്കും. പണ്ട് ആനയെക്കാളും വിലയാണ് പശുവിന്. അപ്പൊ സപ്തതിയിൽ നിന്ന് ക്രീതാർത്ഥത്തിൽ എന്ത് വന്നു? ഠഞ്ഞ് വന്നു, ആദിവൃത്തി വന്നു, എസ്തിജ സാപ്തതികം. ഇവിടെ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പല കാര്യങ്ങളും വിശേഷിച്ച് പറയുന്നുണ്ട്. ഒന്ന്, തേന ക്രീതമെന്ന് പറഞ്ഞിരിക്കുന്ന ഇത് പ്രഥമാന്തത്തിൽ നിന്ന് മാത്രമേ വരാവൂ, അതായത് പ്രസ്തേന ക്രീതം അങ്ങനെ വരാവൂ, പ്രസ്താഭ്യാം പ്രസ്തയി അങ്ങനെ വരാൻ പാടില്ല. വ്യാഖ്യാനത്തിൽ പറയുന്നതാണ് അതെല്ലാം. പിന്നെ പ്രസ്ഥം പോലെയുള്ള ശബ്ദങ്ങൾ എന്ന് വെച്ചാൽ, പ്രസ്ഥം എന്ന് പറയുന്നത് ഒരു അളവിനെ കാണിക്കുകയാണ്. പ്രസ്ഥം ഒരളവാണ്, പഴയകാലത്ത് ഒരളവ്. അങ്ങനെയുള്ള ശബ്ദങ്ങളിൽ നിന്നേ വരാൻ പാടുള്ളൂ. ദേവതത്തേന ക്രീതം എന്ന് പറഞ്ഞാൽ പ്രത്യേകം വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഏകവചനത്തിനേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്രീഹിഭിക്രീതം അങ്ങനെ ഉപയോഗിക്കാം. എന്തുകൊണ്ട്? വ്രീഹി എന്ന് പറയുന്ന ഒരു വ്രീഹി കൊടുത്താൽ ആരും ഒന്നും വാങ്ങാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വിശേഷതകൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പഴയകാലത്ത് നിന്ന നിയമങ്ങളായിരിക്കാം. പ്രസേനക്രീതം പ്രാസ്ഥികം. അടുത്തു വരുന്നത് സർവഭൂമി പൃഥ്വീഭ്യാം അണഞ്ഞ. തൊട്ടടുത്ത് വരുന്നതാണ് തസ്സി ഈശ്വര. അതുപോലെ ഒരു വിദിത തുടങ്ങിയ അർത്ഥങ്ങളും, തത്ര വിദിത തുടങ്ങിയ അർത്ഥങ്ങളും വരും. ഇവിടെ രണ്ട് പ്രകൃതിയും രണ്ട് പ്രത്യയത്തെയും കാണിച്ചിരിക്കുകയാണ്. സർവഭൂമി ശബ്ദത്തിൽ നിന്ന് എന്തുവരും? അണ്. പൃഥ്വി ശബ്ദത്തിൽ നിന്ന് അഞ്ച്. എന്താ വ്യത്യാസം? സ്വരത്തിലുള്ള വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. തസ്യ ഈശ്വര സർവഭൂമി പൃഥ്വീഭ്യാം അണഞ്ഞൗസ്തഃ. സർവഭൂമി, സർവാഭൂമി വിഗ്രഹിക്കുന്നു കർമ്മധാരയിൽ. സർവഭൂമി ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? യഥാസംഖ്യം അണ്. പൃഥ്വി ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? അഞ്ഞ്. എന്തർത്ഥത്തിൽ? അതിന്റെ ഈശ്വരൻ എന്നുള്ള അർത്ഥം. ഈശ്വരൻ എന്ന് വെച്ചാൽ യജമാനൻ, ഉടമസ്ഥൻ, ചക്രവർത്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സർവഭൂമിക്കും ഈശ്വരനായിരിക്കുന്നവൻ. സർവഭൂമി ശബ്ദത്തിൽ നിന്ന് അണ്ണു വന്നു കഴിഞ്ഞാൽ ഉഭയവൃദ്ധി വരും. അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് അനുശ്യതികാധീനാഞ്ച. നേരത്തെ വന്നാണ് ഈ സൂത്രം. ഉഭയപദവൃത്തിക്ക് നേരത്തെ വന്നു. അപ്പോ സർവശബ്ദത്തിന് ഉഭയപദവൃത്തി അവിടെ വരുമ്പോഴത്തേക്ക് സ ഭൂമിയുടെ ഊന് വൃത്തി വരുമ്പം ഭാവു. അതാണ് സർവഭൗമഹ. ഇവിടെ തന്നെ വിദിതാർത്ഥത്തിൽ വരും. സർവഭൂമികളിലും വിദിതമായത് സർവഭൗമഹ, സർവത്ര പ്രശസ്തം എന്നുള്ള അർത്ഥത്തിലും വരും. അടുത്തുണ്ട് അടുത്ത സൂത്രം, അഷ്ടാധ്യായിയിൽ അടുത്ത് വരുന്നുണ്ട് അർത്ഥങ്ങൾ. സർവഭൂമെന്ന് വെച്ചാൽ അതിപ്രശസ്തൻ. ഈശ്വരനെന്നും പറയാം. സർവഭൂമിക്കും അധിപനാണ്. എന്തുകൊണ്ട്? പാണ്ഡിത്യം കൊണ്ട്. രാജാധികാരം മാത്രമല്ലല്ലോ ആധിപത്യം, സർവപണ്ഡിതന്മാരുടെയും അധിപനാണ്. സർവഭൗമ മഹാവൃതം യോഗസൂത്രത്തിൽ വരുന്ന അർത്ഥങ്ങളിൽ വരും. പൃഥ്വിയിൽ നിന്ന് എന്ത് വരുന്നു? അഞ്ഞു വന്നു. പാർത്ഥിവൻ പറയാം സർവഭൂമിയുടെയും ഈശ്വരനാണ്. സർവലോകത്തും വിദ്യതാണ്. പൃഥ്വിന്നാണ് അനുശ്ചതികാദീനാം ചെന്ന് പറയുന്നത്, സാർവഭൗമത്തിനാണ്. ഇതിനതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? രണ്ട് പദമില്ല. ആദ്യ പൃഥ്വി വരുന്നു, പൃഥ്വി ഈകാരം ലോപിച്ചു പോകുന്നു, പാർത്ഥിവ എന്ന് പറയുന്നു. ഇല്ലല്ലോ, ഈ ശബ്ദത്തിൽ നിന്നുള്ള പൃഥ്വി, പൃഥ്വിഭ്യാന്ന് പറഞ്ഞു പൃഥ്വി. അടുത്തു വരുന്ന പങ്ക്തി വിംശതി ത്രിംശത് ചത്വാരിംശത് പഞ്ചാശത് ഷഷ്ടി സപ്തതി അശീതി നവതി ശതം. ഈ പറയുന്ന പത്ത് ശബ്ദങ്ങളും നിപാതനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ വ്യുത്പത്തി പറയേണ്ട ആവശ്യം ഇല്ല. പ്രകൃതി ഏതാണ്, പ്രത്യയം ഏതാണെന്ന് ചിന്തിക്കേണ്ട കാര്യം ഇല്ല. എന്നാലും വ്യാഖ്യാതാക്കൾ ഇങ്ങനെയാണ് പ്രകൃതി പ്രത്യയം എന്ന് പറയും. കഥഞ്ചിത് വ്യാഖ്യയം എന്നാ പറയുന്നു. വേണ്ടി വന്നാൽ ചെയ്യാം, അതിന്റെ ആവശ്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഏതാണ് ഒരു ശബ്ദം എടുത്തു കഴിഞ്ഞാൽ നവതി, പറഞ്ഞാൽ നവ ദശത പരിമാണം അസ്യ എന്ന് പറയുന്നു. പഞ്ചദശതോ വർഗേവ, ഒരു സൂത്രമുണ്ട് അതിൽ ദശശബ്ദം ശ്രദ്ധിക്കുന്നതാണ്. ദശത്വം എന്ന് പറഞ്ഞാൽ എന്താണോ, വർഗമാണ്, പത്ത് വർഗം എന്നാണ് ദശത്ത്. ദശത്ത് ദശത്ത് തദസ്യ പരിമാണം, ആ അധികാരത്തിലാണ് ഇതെല്ലാം പോകുന്നത്, ഇതിന് മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ പത്തെണ്ണം പത്ത് ഗ്രൂപ്പിനെയാണ് എന്ന് പറയുന്നത് ദശത്ത്. അപ്പൊ നവ ദശത പത്തെണ്ണത്തിന്റെ ഒമ്പത് ഗ്രൂപ്പ്, അപ്പൊ എത്രയായി? 90. അതാണ് നവതി. നവദശത്തിന്റെ പരത്തിൽ തീ പ്രത്യയം വന്നിട്ട് നവദശത്തിന് എന്താ ആദേശം വരുന്നു? നവ. വെറുതെ ഒരു അഭ്യാസം, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെന്നാണ്. അതുകൊണ്ട് ഇതിന്റെ വ്യുത്പത്തിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ല. അങ്ങ് പഠിച്ചാൽ മതി, ഇത് തന്നെയാണ്. കാരണം രൂഢ ശബ്ദമെങ്കിൽ പിന്നെ എന്തിനാ വ്യുത്പത്തി? വ്യുത്പത്തി ഉണ്ടെങ്കിൽ രൂഢമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് ഏതേ രൂഢി ശബ്ദ നിപാത്യന്തേ. അപ്പൊ അതിന് വ്യുത്പത്തി പറയേണ്ട കാര്യമില്ല, പ്രകൃതി പ്രത്യേക വിഭാഗം ചെയ്യേണ്ട കാര്യമില്ല. ലോകത്തിൽ ഏതർത്ഥത്തിലാണോ അത് പ്രചരിച്ചിരിക്കുന്ന ആ അർത്ഥത്തിൽ ഈ ശബ്ദം പ്രയോഗിക്കുന്നു അത്രമാത്രം. പ്രാചീന കാലം മുതൽ അനാദി കാലം മുതൽ തന്നെ എന്താണ് രൂഢ്യർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. പിന്നെ ഏത് ശബ്ദത്തിനും വ്യുത്പത്തി വേണമെന്ന് വാശി പിടിക്കുന്ന വൈയാകരണന്മാരുണ്ട്. അവരാണ് ഇങ്ങനെയുള്ള അഭ്യാസമൊക്കെ പറയുന്നത്. നവ ദശത്ത പരിമാണം അസ്യ എന്നൊക്കെ. പാണിനിയുടെ അഷാദേയി നോക്കുക. അടുത്ത് സിദ്ധാന്തമതിയിലുണ്ട്, അടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷിയെ ഈ പറയുന്ന പങ്ക്തി എന്ന് പറയുന്ന അർത്ഥമുണ്ട്. പങ്ക്തിരഥൻ എന്ന് പറയും, പങ്ക്തിരഥൻ എന്ന് ദശരഥനെ പറയും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അർത്ഥം വ്യാഖ്യാനിക്കാമല്ലോ. കോശത്തിന് നോക്കണം ദശ ശബ്ദത്തിന്, പക്ഷി എന്ന് പറയുന്ന അർത്ഥമുണ്ടാകാം. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എഴുതിയാള് വലിയ പണ്ഡിതനായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ട്. ഇവിടെയെങ്കിലും പ്രയോഗിച്ചിരിക്കാം, ഇല്ലെങ്കിൽ വെറുതെ ഭാവന ചെയ്യാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇല്ലാന്ന് പറയുന്ന വലിയ പാടാണ്, ഉണ്ടെന്ന് പറയുന്ന എളുപ്പമാണ്. പങ്ക്തിരഥൻ എന്നുണ്ട് ദശ എന്നുള്ള അല്ല, പങ്ക്തി ശബ്ദത്തിന് സാധാരണാർത്ഥം പങ്ക്തി ഛന്ദസ്സാണ്. പങ്ക്തി ഛന്ദസ്സാണ് പിപ്പീലിക പങ്ക്തി എന്ന് പറഞ്ഞാൽ വരി. ഈ ഇത്തരം അർത്ഥങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. പങ്ക്തി അത് തന്നെ ദശ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പം, ദശരഥൻ എന്നുള്ള അർത്ഥം ചന്ദനരഥം, പങ്ക്തിസന്ദനം എന്ന് ഉപയോഗിക്കാം, പങ്ക്തിരഥൻ എന്ന് ഉപയോഗിക്കാം. അവിടെയൊക്കെ പത്തെന്നുള്ള അർത്ഥം, പത്ത് ഛന്ദസ് വരി, ഇങ്ങനെ പല അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനിപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ പഞ്ചപരിമാണാസ്യം എന്നൊക്കെ വിവരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും യോജിക്കത്തില്ല, അതാണ് ഇതിൻ്റെ കുഴപ്പം. അതുകൊണ്ട് പറയുന്നത് ഇതിനങ്ങനെ ഒരു വ്യുത്പത്തി പറയേണ്ട കാര്യമില്ല. ഏതർത്ഥത്തിലാണോ അത് പ്രയോഗിക്കുന്ന അർത്ഥത്തിൽ, ബാക്കിയെല്ലാം അർത്ഥം അറിയാം. പങ്ക്തി, വിംശതി, ത്രിംശതി, ചത്വാരിംശതി, ഇതുപോലെ എല്ലാ ശബ്ദവും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഇന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതേ രൂഢ ശബ്ദ നിപാത്യന്തേ തദർഹതി ലബ്ധം യോഗ്യോ ഭവതി ഇത്യർത്ഥ ദ്വിതീയാന്താ ഠഞ് ആദേശ്യു. ശ്വേതച്ഛത്രമർഹതി ശ്വൈതച്ഛത്രിക ഇവിടെ അർഹതയുടെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് ലബ്ധം യോഗ്യോ ഭവതി. അങ്ങനെ പറയാൻ കാരണം അർഹതി എന്ന് പറയുന്നത് അകർമ്മക ധാതുവാണ്. കർമ്മമില്ല, പക്ഷെ അതിൻ്റെ അർത്ഥത്തെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് സകർമ്മകമാകും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ലബ്ധം യോഗ്യോ ഭവതി നത്വം ശോചിതം അർഹസി അകർമ്മകമാണ് സകർമ്മകമാണ്. പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അർഹതി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥം? സ്വാതന്ത്ര്യം ലബ്ധം യോഗ്യോ ഭവതി എന്നാണ് അർഹതയുടെ അർത്ഥം. സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുന്നതിന് അർഹനാണ്, അതിന് സ്വാതന്ത്ര്യം അർഹതയുടെ അർത്ഥം. അപ്പോ അവിടെ ചോദിക്കാം, ക്രിയാപദം കർത്തൃപദേന യുക്തം, ബാക്കി വിപേക്ഷത എത്ര കിമിത്യപേക്ഷാം കവയോ വദന്തി ശേഷസ്തോ താതു അകർമ്മ. അപ്പൊ അവിടെ നമുക്ക് ചോദിക്കാം എന്താണോ, എന്ത് പ്രാപിക്കുന്നതിന് യോഗ്യനാണ്, ഏതിനെ പ്രാപിക്കുന്നതിന് യോഗ്യനാണ്? ഉത്തരം കിട്ടും എന്താണ്? സ്വാതന്ത്ര്യം. അപ്പൊ സ്വാതന്ത്ര്യം കർമ്മമായി അർഹതി. പക്ഷേ ക്രിയാരൂപത്തിന് മാറ്റമൊന്നുമില്ല, അർത്ഥത്തിന് വ്യത്യാസം വരുത്തുന്നുണ്ട്. അർത്ഥത്തിന് വ്യത്യാസം വരുത്തി എന്തായി? സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുന്നതിന് അർഹനാണ്. എന്നാ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുന്നതിന് അർഹനല്ല. അപ്പൊ വ്യക്തമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? അർഹതി എന്ന് പറയുന്ന ക്രിയയുടെ കർമ്മമാണ് സ്വാതന്ത്ര്യം. അത് നഞ്ഞു വന്നെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുന്നതിന് അർഹനാണെന്ന് തന്നെയാണ് എന്റെ അർത്ഥം. അത് അർഹതയുടെ അർത്ഥം ലബ്ധം യോഗ്യോ ഭവതി എന്ന് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അകർമ്മകത്തെ പ്രയോഗിക്കും. എന്താണ് ശോചിതം അർഹസി? അവിടെ ശോകം കർമ്മമല്ലേ? പറയാമല്ലോ, ശോകത്തെ പ്രാപിക്കുന്നതിന് നീ അർഹിക്കുന്നില്ല. ശോചിത്വം ശോചിത്വം എന്തുകൊണ്ട് ക്രിയയല്ല? എന്തുകൊണ്ടല്ല എന്നാ ചോദിക്കുന്നു? ക്രിയാർത്ഥക്രിയ അല്ല, ക്രിയാർത്ഥക്രിയയിൽ തുമ്മൻ വിരിക്കുന്ന സൂത്രമാണ് സൂത്രം. അബദ്ധം പറഞ്ഞാൽ ചോദ്യം വരും. തുമ്മണ്ണലോ ക്രിയായാം ക്രിയാർത്ഥായം. ക്രിയാർത്ഥക്രിയയിൽ പറയുന്നതാണ്. എന്തായിരുന്നു അവിടെ ഉദാഹരണം പറഞ്ഞത്? എന്താണ്? കൃഷ്ണം ദ്രഷ്ടും യാതി. അത് ക്രിയാർത്ഥക്രിയ. എന്തിനു വേണ്ടി പോകുന്നു? ദർശനത്തിന് വേണ്ടി പോകുന്നു. യാനക്രിയ ദർശനക്രിയക്ക് വേണ്ടി. അപ്പൊ അവിടെ ക്രിയാർത്ഥക്രിയ വന്നു. ക്രിയാർത്ഥം എന്ന് വെച്ചാൽ ക്രിയാപ്രയോജനം. അർത്ഥം എന്ന് വെച്ചാൽ പ്രയോജനം. ഒരു ക്രിയക്ക് വേണ്ടി മറ്റൊരു ക്രിയ, ദർശനത്തിന് വേണ്ടി യാനം. അതാണ് ക്രിയാർത്ഥക്രിയ എന്ന് പറയുന്നത്. ദർശകോ യാതി, രണ്ടുദാഹരണമുണ്ട് അവിടെ ഇല്ലേ? എന്തുകൊണ്ട്? ദ്രഷ്ടു എന്നുള്ളടത്ത് ഏ സൂത്രം വന്നവിടെ? സൃജി ദൃശോർ ജല്യ അമഗിതി, എന്നാലേ ദ്രഷ്ടു എന്ന് വരത്തുള്ളൂ. ദ്രഷ്ടം, അത് കഴിഞ്ഞൊരു സൂത്രമുണ്ട് ലഘുസിദ്ധാന്തം തോന്നി വരുന്നതല്ല. സമാന കർത്തൃകയോഹോ പൂർവകാലേ, അത് ക്രിയാർത്ഥക്രിയക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് ഇവിടെ ക്രിയാർത്ഥക്രിയ വേണമെന്നില്ല. ഒരു ക്രിയ പ്രയോജനമായിട്ടുള്ള വേറൊരു ക്രിയ, അത് വേണ്ട അവിടെ. കൃഷ്ണം ദൃഷ്ടും അത് ഭോക്തുമിച്ഛതി ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയേ ഉള്ളൂ. ഭോജനം ഇച്ഛയുടെ വിഷയമാണ്, അത്രയേ ഉള്ളൂ. ഭോജന ഇച്ഛയുടെ വിഷയം, അത്രയേ ഉള്ളൂ. ക്രിയാർത്ഥക്രിയ അല്ലാതെ. അപ്പോ ഇച്ഛാദി അർത്ഥത്തിലുള്ള ധാതുക്കൾ ഉപപദമായിരുന്നു കഴിഞ്ഞാൽ ഒരു ധാതുവിൽ നിന്ന് തുമ്മൻ പ്രത്യം വരെ, അതാണ് അത് പറയുന്നത്. അതിനുവേണ്ടിട്ട് കുറെ ധാതുക്കളെ നിർദ്ദേശിക്കുന്നുണ്ട് അവിടെ. ഇച്ഛാർത്ഥേഷു ലിംഗിലോടു, അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഇച്ഛാർത്ഥത്തിലുള്ള ക്രിയ ഇരുന്നു കഴിഞ്ഞാൽ ഭോക്തം ഇച്ഛതി, വഷ്ടി, വാഞ്ചതി, ഇങ്ങനെയെല്ലാം പ്രയോഗിക്കുമ്പോൾ എന്തുവരുന്നു? ഭോജനം ആഗ്രഹിക്കുന്നു. നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ അത് കർമ്മം പോലെ തോന്നും. പക്ഷെ കർമ്മമല്ല. എന്തുകൊണ്ടത്? വിഷയമാണ്. വിഷയം എന്ന് പറയുമ്പോൾ അവിടെ അത് കാരകം വരും. വിഷയത്തിൽ സപ്തമി വരും. കാരകമാണെങ്കിൽ ഇത് വരും. പക്ഷെ ഇത് തുമ്മുന്നന്തം എന്താണ്? അമ്പ്യകൃതോ ഭാവേ, കേട്ടിട്ടുണ്ടോ? ക്വസ്റ്റിന അവിടെ വരുന്ന അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് എന്ത്? തുമ്മുന്നന്തം അമ്പ്യമാണ്, ഭാവമാണ്, അവിടെ ക്രിയയാണ് അത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അത് കർമ്മമില്ല, അകർമ്മകമാണ്. അതായത് ഇവിടെ ഇപ്പൊ പറഞ്ഞു എന്താണ്? ലബ്ധം യോഗ്യോ ഭൗതി. അതിലെ ലബ്ധം വിട്ടു കഴിഞ്ഞാൽ യോഗ്യോ ഭൗതി എന്ന് മാത്രമാവും. ശോചിതം അർഹസി എന്ന് പറയുന്നു. അപ്പൊ അവിടെ അർഹസി എന്ന് പറയുന്ന യോഗ്യതയെ കാണിക്കുകയാണ്. അർഹത യോഗ്യതയെ ആണ് അത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ശോചിതം അർഹസി എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നതിന് യോഗ്യനാണെന്നർത്ഥം. ദുഃഖിക്കുന്നതിന് യോഗ്യനാണ്. ഇനി നമുക്ക് അവിടെ കർമ്മം വരുമെന്ന്, ക്രിയാബദ്ധം കടുത്തുപദേന യുക്തം, കർമ്മം വരുമോ? യോഗ്യക്ക് മലയാളത്തിൽ അർത്ഥം, ഇതിന്റെ അർത്ഥം ഇതാണ്, ദുഃഖിക്കുന്നതിന് യോഗ്യനാണ്. കർമ്മം വരുമോ? എന്തുകൊണ്ട്? അതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ കർമ്മമുണ്ടെന്ന് നോക്കണം. ക്രിയാപദം കടത്തൃപദേന യുക്തം വിപേക്ഷിത കിം എന്ന് ചോദിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല? കിം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ചോദിക്കുന്നത്? എന്തിനെ ഏതിനെ? ഇവിടെ എന്താ പറയുന്നത്? എന്തിനെ ഏതിനെ എന്നല്ല, എന്തിന്? ക്രിയയാണത്. മലയാളത്തിൽ മനസ്സിലാക്കാൻ പറയും. എന്തിനെ ഏതിനെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുമ്പോൾ എന്താ ഈ കർമ്മമാണ്? ഇവിടെ എന്തിനേന്നല്ല പറയുന്നത്, എന്തിന്? വ്യത്യാസം കിമ്മിന്റെ അർത്ഥമല്ല ഇവിടെ വരുന്നത്. അതുകൊണ്ട് ശോചിത്വം അർഹത എന്ന് പറഞ്ഞാൽ ശോകത്തിന് നീ യോഗ്യനാണ്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകത്തിന് നീ യോഗ്യനല്ല, അകർമ്മകമാണ്. അപ്പൊ ഇവിടെ ക്രിയാർത്ഥക്രിയയിലല്ല തുമ്മൻ വന്നിരിക്കുന്നു. കിം എന്ന് പറഞ്ഞാൽ എന്ത്, എന്തിനെ ഏതിനെ എന്നർത്ഥം വേണം. അങ്ങനെ ഒരർത്ഥം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്തിനെ ഏതിനെന്ന് കിട്ടണം. കർമ്മ ആകാംക്ഷ വരണം. സംസ്കൃതത്തിൽ അങ്ങനെ പറയുമ്പോൾ ഈ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടുമെങ്കിൽ ഏത് ശബ്ദം ഉപയോഗിച്ചാലും ആകാംക്ഷയാണ് ഇവിടെ. ക്രിയയ്ക്ക് ആകാംക്ഷ ഏതിനോട്, ഏത് കാരകത്തോടാണ്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ശബ്ദത്തിനല്ല നമ്മൾ നോക്കേണ്ടത്, ആ ക്രിയയ്ക്ക് ആകാംക്ഷ ഏത് കാരകത്തോടാണോ. അപ്പൊ എന്തിനെ ഏതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മകാരകത്തോട് ആകാംക്ഷ വരും. പശ്യതി എന്തിനെ കാണുന്നു, ഏതിനെ കാണുന്നു? പുഷ്പം. അപ്പൊ ആകാംക്ഷ എവിടെ പോകുന്നു? കർമ്മത്തിൽ. അപ്പൊ അത് കർമ്മമായി, ആകാംക്ഷയ്ക്കാണ്. എന്തിന് കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കാരകത്തോട് അന്വയിക്കുന്നില്ല. അവിടെ എന്തിന്, അതൊരു കാരകത്തോടല്ല അന്വയിക്കുന്നു, ഒരു ക്രിയയോട് ആണ് അന്വയിക്കുന്നത്. ഇവിടെ അതാണ് ശോചിത്വം അർഹതി, ദുഃഖിക്കുന്നതിന് അവിടെ യോഗ്യോഭവതി എന്ന ശോചിത്വം അർഹതി എന്ന യോഗ്യോഭവതി. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല. സ്വാതന്ത്ര്യം അർഹതി, സ്വാതന്ത്ര്യത്തെ നീ അർഹിക്കുന്നില്ല. വ്യക്തമായ ഇവിടെ കർമ്മമാണ് സ്വാതന്ത്ര്യം. ഇവിടെ അങ്ങനെ ഒരു കാരകമേ ഇല്ല. പിന്നെ ഉള്ളത് എന്താണ്? ശോചിതം, അത് ഭാവമാണ്, ക്രിയയാണ്. ആ വ്യത്യാസമുണ്ട്, അത് വ്യക്തമായി മനസ്സിലാക്കണം. കാരകത്തെ സംബന്ധിച്ച്, ക്രിയയെ സംബന്ധിച്ച്, ആകാംക്ഷയെ സംബന്ധിച്ച് എങ്ങനെയാണ് അർത്ഥ വ്യത്യാസം വരുന്നത്, അത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് അർഹത എന്ന് പറയുന്നതിന് യോഗ്യോഭവതി അല്ലെങ്കിൽ ലബ്ധം യോഗ്യോഭവതി രണ്ടർത്ഥമുള്ളതുകൊണ്ട് യോഗ്യോഭവതി യോഗ്യനാകുന്നു എന്ന് പറഞ്ഞാൽ അകർമ്മകവും, നേടുന്നതിന് യോഗ്യനാകുന്നു എന്ന് പറഞ്ഞാൽ സകർമ്മകവുമാകും. ഇവിടെ സകർമ്മകത്തിലാണ് ഇവിടെ പ്രത്യയം ഇരിക്കുന്നത്. അതാണ് സമാന കർത്തൃയ പൂർവ്വകാലേ തുമ്മൻ വിധിക്കുന്നിടത്തും അത് തന്നെ അങ്ങനെയാണ് വരുന്നത്. തോന്നുന്നു പറയുമ്പോഴത്തേക്ക് കർമ്മമുണ്ട്. എങ്ങനെ? ഇതിന്റെ അടുത്ത, ഇതിന്റെ അടുത്തൊരു സൂത്രമുണ്ട് സമാന കർത്തൃക. ഇവിടെ ഏക കർത്തൃക, മറ്റ് ത്വ, ഇത് തുമ്മൻ. സമാന കടത്തൃത്വം എന്ന് വെച്ചാൽ ഇവിടെ ഏക കടത്തൃത്വം. ത്വാവിധിക്കുന്നിടത്ത് വേറെ രണ്ട് ക്രിയ, ഇവിടെ അങ്ങനെയല്ല. ഏക കടത്തൃത്വം എന്നാണ് ഇവിടെ. അത് സമാന കടത്തൃത്വ പൂർവ്വകാലേ, അത് ഇവിടെ പൂർവ്വകാലമില്ല. സമാന കർത്തൃവേഷു തുമ്മൻ, ഏക കർത്തൃകം നിങ്ങളുടെ അതിൽ കാണും. ഏതിൽ? സൂത്രം ബൈമിയിൽ കാണും. ബൈമി വ്യാഖ്യാനത്തിൽ കാണും. ഇതിന്റെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണും. അത് സമാന കർത്തൃവേഷു സൂത്രം തുമ്മനെന്നാണെന്ന് ആണ് എന്റെ ഓർമ്മ. ഏത്? തുമ്മൻ പഠിച്ചായിരുന്നു. സിദ്ധാന്തമതി ഉണ്ടോ? അതില്ലല്ലേ. ആ സിദ്ധാന്തമതി എന്ന് പഠിച്ചു. സമാന കടത്തുകൾ തുമ്മൻ, എന്നിട്ട് സമാന കടത്തുക പൂർവ്വകാലം. രണ്ട് രണ്ട് സൂത്രം, രണ്ട് രണ്ടാണ്. ലഘു സിദ്ധാന്തമതി ഇല്ല സൂത്രം. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. അതും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ എന്നറിയാനും ഇത് അറിഞ്ഞിരിക്കണം. എന്നാലേ അത് മനസ്സിലാവത്തു. ഓരോരുത്തരും എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലാവാനും ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ലബ്ധം യോഗ്യോ ഭവതി തീർത്ഥ ദ്വിതീയാന്ത. അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറഞ്ഞത്. തതെന്ന് പറഞ്ഞാൽ പ്രഥമാന്തം ആകാമല്ലോ. ദ്വിതീയാന്തത്തിൽ ധന്യാതെ ശ്വേതഛത്രം അർഹതി ശൈതഛത്രിക എന്ന് വിചാരാണ്. ചക്രവർത്തി ശ്വേതഛത്രം വെൺകൊറ്റക്കുട എന്ന് പറയാറില്ലേ. എന്നുവെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പോപ്പിക്കുടയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പിടിക്കാൻ സാധാരണക്കാരൻ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ തല പിന്നെ കാണത്തില്ല കഴുത്തിന്റെ മേളിൽ. ശ്വേതഛത്രം എന്നൊക്കെ പറയുന്ന ആർക്കെ പിടിക്കാവൂ? രാജാവൻ എന്ന് വെച്ചാൽ അത് വേരുകൊള്ളാതെ പിടിക്കുന്ന സാധനമല്ല, ഒരലങ്കാരമാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തിരുന്നാൽ കുട പിടിക്കില്ല. പണ്ടങ്ങനെയല്ല, കൊട്ടാരത്തിൻ്റെ അകത്തിരുന്നാലും കുട പിടിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ശ്വേതഛത്രം പിന്നെ മേളിൽ കാണും. കണ്ടിട്ടില്ലേ പടം പഴയ? ഇന്നത്തെ സീരിയലിൽ നോക്കിയാലും കാണാം. പിടിക്കുന്ന രാജാവല്ല, അവിടെ പണിക്കാരുണ്ട്. രാജാവ് പിടിച്ചോണ്ട് ഇതല്ല കാര്യം. അതിനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. വലിയ കുടയും പിടിച്ചുകൊണ്ട് പറയില്ല, ഒരാളിങ്ങനെ നയിക്കും, വീശിക്കൊണ്ട് ഒരാളിക്കും. ഇപ്പം നാടകങ്ങളിലും സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. കൊട്ടാരത്തിൻ്റെ അകത്തായാലും പുറത്തു പോയാലും ഏതായാലും കുട കാണും. ആ അത് ശ്വേതഛത്രം എന്ന് പറയുന്നത് രാജാവിൻ്റെ അധികാരം ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കളറും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ചക്രവർത്തിയാകുമ്പോഴാണ് ശ്വേതഛത്രം. അതല്ലേ പറ്റൂ, രാജാവ് അങ്ങനെ ഇരിക്കും. സാമന്തന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കും, ചെറിയ രാജാക്കന്മാർ. അവർക്ക് ഇതുപോലെ വലിയ കുട പിടിക്കാൻ പറ്റൂ? ഇതൊക്കെ അല്ലേ അന്നത്തെ വലിയ ഓരോരുത്തരുടെ വലുപ്പച്ചെറുപ്പമൊക്കെ മനസ്സിലാക്കുന്ന ഈ കുടയിലൂടെയാണ്. ശ്വേതഛത്രിക ചക്രവർത്തി അങ്ങനെ ഇരിക്കും. ദണ്ഡാധിപ്യത്ത് ദണ്ഡമർഹതി ദണ്ഡ്യഹ. ദണ്ഡം എന്ന് വെച്ചാൽ ഇവിടെ ശിക്ഷ. ശിക്ഷ അർഹിക്കുന്നവനാണ് ദണ്ഡ്യൻ. അർഘം എന്ന് വെച്ചാൽ പൂജ. പൂജ അർഹിക്കുന്നവനാണ് അർഘ്യൻ, പൂജ്യൻ. വധത്തെ അർഹിക്കുന്നവൻ വധ്യൻ. ധാരാളം പ്രയോഗിക്കുന്നതാണ്. തേന നിർവൃത്തം, അഹ്ന നിർവൃത്തം ആഹ്നികം. അഹൻ ശബ്ദത്തിൽ നിന്ന് ടക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ സൂത്രം വരുന്നു. പഴയത് പഴയത് പഴയ സൂത്രം അല്ലോപനഹ. അഹന്റെ അകാരം പോയിട്ട് എന്തുവരും? അഹ്ന ഈക ആദിവൃത്തി ആഹ്നികം എന്ന് പറയുന്നു. ഇവിടെ തിലോം വരുന്നതിന്റെ സൂത്രം അഗ്നഠകോരേവ മുമ്പ് ഒന്നാണ്. ഈ ആഹ്നിക രൂപവും നേരത്തെ വന്നു, പക്ഷെ ഇവിടെ അർത്ഥം വേറെയാണ്. ഓർമ്മയുണ്ട? മുമ്പ് ആഹ്നികം വന്നിട്ടുള്ളത് ഓർമ്മയുണ്ട? ഇങ്ങനെയൊരു രൂപം വന്നത് ആഹ്നിക രൂപം അതായത് അഗ്നശബ്ദത്തിൽ നിന്ന് പല അർത്ഥത്തിലും വരാം. ആഹ്നികം ഒരു ഒരു പകലുകൊണ്ട് ചെയ്ത യജ്ഞം. ഇവിടെ അത് തന്നെ ആഹ്നികം ഒരു ദിവസം. നിർവൃത്തം എന്ന് വെച്ചാൽ സമ്പാദിതം, ഒരു ദിവസം കൊണ്ട് ചെയ്തത്. ആഹ്നികം ഇവിടെ ഈ അർത്ഥത്തിൽ, ശേഷിക അർത്ഥത്തിൽ വരാം, പല അർത്ഥങ്ങളിലും വരാം. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം ഇതാണ്, അത് എങ്ങനെ വന്നു, ഏത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈയാകരണന്മാരുടെ ഒരു ദോഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത് തദ്ധിത മൂഢ വൈയാകരണ. എത്ര വിധികൾ, അപവാദങ്ങൾ, ഇതൊക്കെ ഓർത്തു വയ്ക്കാൻ പറ്റുമോ? പഠിക്കാം, ഓർക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഇനി ഇതെല്ലാം ചെറിയ മൊബൈലോ അതിലോ അതെങ്കിലും ഇട്ടിട്ട് അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വരത്തക്ക രീതിയിലാക്കി വയ്ക്കണം. സൂത്രം പറഞ്ഞാൽ ഉദാഹരണം കിട്ടണം, ഉദാഹരണം പറഞ്ഞാൽ സൂത്രം കിട്ടണം. അങ്ങനെ എന്തെങ്കിലും കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടാക്കി വയ്ക്കണം. ഇപ്പോൾ ഇല്ല അങ്ങനെ സംവിധാനം, ചിലർക്ക് ശ്രമിക്കുന്നുണ്ട്. ആപ്പല്ല, IITകളിലൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ട് വ്യാകരണ സൂത്രങ്ങൾ ഉപയോഗിച്ച് ശബ്ദസിദ്ധിക്കുന്നതിന്. ബാംഗ്ലൂർ IITയിലോട്ട് അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. കാൻപൂരോ എവിടെയോ ഒരിടത്തുള്ള ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ വലിയ പാടാണ്. അതിലും പക്ഷേ ലോക സിദ്ധാന്തം പോയി നോക്കുന്നതാണ്. പക്ഷേ ശ്രമമുണ്ട്, അതൊരു വലിയ കാര്യമാണ്. അതവർ ശരിക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നിർമാതി പുതിയത് വേണ്ട, പഴയ ശബ്ദങ്ങൾ. ഒരു ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രക്രിയ, ഒരു സൂത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര ശബ്ദങ്ങൾ പ്രയോഗത്തിലുണ്ട്, ഇത് രണ്ടും കിട്ടണം. ഒരു ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം സൂത്രങ്ങൾ ഉപയോഗിച്ച് ഏതെല്ലാം പ്രക്രിയയിൽ സംഭവിക്കും, എന്തൊക്കെ അർത്ഥം വരാം. ഒരു സൂത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇതെവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, ഇത്രയും അറിഞ്ഞാൽ രക്ഷപ്പെട്ടു. പിന്നെ അതെന്താകണം, മൗഖികമാക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുമ്പം പറയണം. ഗൂഗിളിൽ ചോദിക്കുമ്പോൾ ഉത്തരം പറയില്ലേ? അതുപോലെ സിറി ആപ്പിളിൽ ചോദിക്കുമ്പോൾ എന്ത് പറയും? ഉത്തരം പറയും. അതുപോലെ ചോദിക്കണം. ആഹ്നികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയ്യിലിരിക്കുന്ന സ്ഥാനത്ത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കമ്പ്യൂട്ടർ പഠിക്കുന്നവരുണ്ട്, അവരൊക്കെ വിചാരിച്ചാൽ നടക്കുമെങ്കിൽ നല്ലതാണ്.